بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف رحمة الله عليه: لا ضرر ولا ضرار. عن أبي سعيد سعد بن مالك بن سنان الخدري رضي الله تعالى عنه أن رسول الله صلى الله عليه وآله وسلم قال: لا ضرر ولا ضرار. حديث حسن. رواه ابن ماجة والدارقطني وغيرهما عن عمرو بن يحيى عن أبيه عن النبي صلى الله عليه وسلم. فأسقط أبا سعيد وله طرق يقوي بعضها بعضا. أبو سعيد الخدري رضي الله عنه نبي صلى الله عليه وسلم തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഇബ്നു മാജയും ദാറക്കുത്തനിയും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ദററ വലാ ദിറാറ. ലാ ദററ ഉപദ്രവമോ വലാ ദിറാറ ഉപദ്രവിക്കലോ ഇല്ല എന്നാണ്. ഒരു വാചകം മാത്രമാണ് ഹദീസിന്റെ കാമ്പ്, ഹദീസിന്റെ മത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വചനങ്ങളുടെ പ്രത്യേകത നമ്മൾക്ക് എല്ലാ സമയത്തും പറയാറുള്ള കാര്യമാണ്. ജവാമിഉൽ കലിം, കുറഞ്ഞ വാചകത്തിലൂടെ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ കള്ളന്മാർ കെട്ടിയുണ്ടാക്കിയ ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ തിരിച്ചറിയാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിലൊന്ന്, അവരുടെ വാചകങ്ങൾ പരസ്പര വൈരുദ്ധ്യവും ആശയം ഇല്ലാത്തതും ഒക്കെ ആയിരിക്കുമെന്ന് അതിന്റെ അടയാളങ്ങളിൽ ചിലതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ ദററ ഉപദ്രവമില്ല, വലാ ദിറാറ ഉപദ്രവം ഉണ്ടാക്കലുമില്ല. എന്താണ് ഈ പറയുന്നത്? ഒന്ന്, ഉപദ്രവം നമ്മൾ മനഃപൂർവ്വമല്ലാതെ സ്വാഭാവികമായും ഒരാൾക്ക് ഉപദ്രവം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ പ്രവൃത്തി കാരണത്താൽ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ലാ ദററ ഉപദ്രവമില്ല, വലാ ദിറാറ ഉപദ്രവം ഉണ്ടാക്കലുമില്ല എന്ന ഈ രണ്ട് വാക്കുകളും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞത്, ദററ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാതെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ദിറാറ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ. ഇപ്പം രണ്ടർത്ഥാണ്. വേറെയും വിശദീകരണങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രസക്തമായ രണ്ട് കാര്യം മാത്രം പറയാം. ഒന്ന്, മനഃപൂർവ്വം നമ്മളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, മനഃപൂർവ്വമല്ലാതെയും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് കാര്യവും വിശ്വാസികളോട് ശരീഅത്ത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അള്ളാഹു റസൂലും കൽപ്പിച്ച കൽപ്പനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മളുടെ ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളവരെ നമ്മൾ സംരക്ഷിക്കണം. അതിൻ്റെ ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അയൽവാസികൾക്ക് നമ്മളുടെ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിന് നമ്മളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. മരണപ്പെട്ടു പോയ ശേഷം പോലും ആ മരിച്ച മയ്യത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെയാണ് മരണശേഷം പിന്നെ ഉപകാരം ഉപദ്രവം ചെയ്യാൻ പറ്റുമോ? അത് മരണശേഷം ചെയ്യുന്നതല്ല, മറിച്ച് ജീവിതകാലത്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ വീഴ്ച വന്നാൽ മരണശേഷം അത് ഉപദ്രവമായി മാറും. അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് വസീയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം പറഞ്ഞത്. വസീയത്ത് ചെയ്യാനുണ്ടായിരിക്കെ ഒരാളും അത് എഴുതി വെക്കാതെ മരണപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ മരണപ്പെട്ടു പോയാൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്, അവർക്ക് ചെയ്യുന്ന ഉപദ്രവമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത്തരം കാര്യങ്ങൾ വസീയത്ത് ചെയ്തു പോകണമെന്ന് നസറുദ്ദീൻ മാത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. മനഃപൂർവ്വം ഉപദ്രവം ചെയ്യാൻ പാടില്ല, അത് അക്രമത്തിൽപ്പെടും, അത് ദുൽബിൽപ്പെടും, അത് വലിയ പാപമാണ്. എന്നാൽ മനഃപൂർവ്വമല്ലാതെയോ, ഉദാഹരണത്തിന് ഒരാൾ ഒരു കത്തിയും വീശിയിട്ട് ആളുകളുടെ ഇടയിലൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കത്തി പണ്ടൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ പിന്നെ അയാളുടെ ശരീരത്തെ അരയിൽ തിരികിയിട്ട് നടക്കുകയാണ്, അത് ആൾക്കൂട്ടത്തിലൂടെ ആകുമ്പോൾ പ്രശ്നമാണ്. ഒരുപക്ഷെ മറ്റുള്ള ആളുകളുടെ ദേഹത്ത് കൊണ്ടേക്കാം, അതല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ, ടൂൾസുകൾ, അതൊക്കെ സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ, അതൊക്കെ മറ്റുള്ളവർക്ക് പിന്നെ പരിക്കേൽക്കാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ വാഹനം നമ്മൾ ഓടിക്കുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിലായിരിക്കണം. അതിൻ്റെ അത് ഓടുന്നത് റോഡിലൂടെ ആയിരിക്കണം. അതിൻ്റെ ഇരുവശങ്ങളിലുള്ള ആളുകളെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആ വാഹനം കൊണ്ടുണ്ടാകുന്ന ശബ്ദം, അതിൽ നിന്ന് പുറപ്പെടുന്ന പുക, അതേപോലെ അതിൻ്റെ പിന്നെ ഹോണുകൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ കരുതി കൂട്ടി ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ കരുതലില്ലാതെ എന്നിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളോ അതും സംഭവിക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കരുതലില്ലാതെ നമ്മൾ മനഃപൂർവ്വം വിചാരിക്കാതെ തന്നെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അതും തടയൽ ഒരു വിശ്വാസിക്ക് ബാധ്യതയുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ടായ വലിയ മഹാമാരിയാണ് കൊറോണ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്ത് നമ്മളോട് ഗവൺമെന്റുകൾ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്കും നമ്മൾക്കും ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കൽപ്പനകളാണ്. ആരോഗ്യ സംഘടനകളും അതുമായി ബന്ധപ്പെട്ട വിവരമുള്ള ആളുകളും നിർദ്ദേശിച്ച നിർദ്ദേശമനുസരിച്ചാണ് ആ നിയമങ്ങളൊക്കെ അവർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പ്രകാരം അത് പാലിച്ചുകൊണ്ട് ജീവിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അതൊക്കെ ഈ ഹദീസിൽ പെടുന്നതാണ്. എന്തുകൊണ്ട്? നമ്മളിൽ നിന്ന് അറിയാതെ വേറൊരാൾക്ക് രോഗം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകരുതൽ സ്വീകരിക്കൽ നിർബന്ധമാണ്. ഈ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് നിസർഗാസമാധങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. ലാ ദററ, ഉപദ്രവം ഇല്ല, ഉപദ്രവം ഉണ്ടാകലില്ല. വലാ ദിറാറ, മനഃപൂർവ്വം ഉപദ്രവം ഉണ്ടാക്കലുമില്ല. ഇത് രണ്ടും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നാണ് നബിസ്വല്ലാസ്മാതങ്ങൾ പറയുന്നത്. ഈ ഹദീസിന്റെ സനദിലൊക്കെ ചെറിയ ചർച്ചകളുണ്ട്. അതാണ് പിന്നീട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കൊടുക്കുകയുണ്ടായത്. ഏതായിരുന്നാലും ശരീഅത്തിന്റെ വലിയ ഒരു അടിസ്ഥാന നിയമങ്ങളിൽ പെട്ടതാണ് ഉപദ്രവം ഉണ്ടാകലോ ഉപദ്രവം ഉണ്ടാക്കലോ ഇല്ല. മനഃപൂർവ്വം നമ്മളുടെ വീടിന്റെ പറമ്പിൽ നിന്ന് പിന്നെ അതിന് നമ്മളുടെ വീടിന്റെ പറമ്പിലുള്ള പിന്നെ തെങ്ങ്, കവുങ്ങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഴക്കുല, ഇതൊക്കെ അതറിയാതെയാണ് അങ്ങോട്ട് അയൽവാസിയുടെ പറമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ, അതങ്ങനെ വർഷങ്ങൾ കൊണ്ട് പിന്നെ വളർന്നു വലുതായി അവിടെ എത്തിയതാണല്ലോ എന്ന ന്യായം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. പടപ്പുകളുടെ അടുക്കലും അത് സ്വീകരിക്കപ്പെടാൻ തരമില്ല. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഒഴിവാക്കി കൊടുക്കൽ ബാധ്യതയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.